സങ്കീർത്തനാദീർത്തനാദീശ്വരി ശേഷവംബാധരായണ ഭഗവന്തോനഃഭേദവിഭാഗിമൂർത്തി ബ്രഹ്മസൂത്രം ആനന്ദമയ അധികരണം സൂത്രം 12 ആനന്ദമയ അഭ്യാസാത് അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്നു. ഇവിടെ തൈത്രിയത്തിൽ തസ്മാത് ഏതസ്മാത് വിജ്ഞാനമയോ അതന്യോ അന്തരാത്മ ആനന്ദമയോ എന്ന് പറയും. ഈ ആനന്ദമയൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഭാഷ്യകാരന് മുമ്പ് വ്യാഖ്യാനിച്ചവർ പറഞ്ഞത് അത് ഈശ്വരനാണ് വൃത്തികാരന്റെ അഭിപ്രായം. അപ്പോൾ ആനന്ദമയൻ അവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്നത് തസ്യ പ്രിയമേവ ശിര മോദ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നാണ് തുടർന്ന് വരുന്നത്. ഇവിടെ അന്യോ അന്തര ആത്മാനന്ദമയ എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ആനന്ദമയൻ എന്ന് പറഞ്ഞു, അതിനപ്പുറം അന്തര എന്ന് പറഞ്ഞ് പറയുന്നില്ല. അങ്ങനെ അവസാനം പറഞ്ഞതുകൊണ്ട് ഈ ആനന്ദമയൻ ഈശ്വരനാണ് എന്നാണ്. അത് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിന് ഭാഷ്യകാരൻ പൂർണ്ണമായി അതിനെ സ്വീകരിക്കുന്നില്ല, എന്നാൽ സ്വീകരിക്കുന്നുമുണ്ട്. ഈശ്വരൻ എന്നുള്ളതിനെങ്ങനെ സ്വീകരിക്കുന്നു? ഉപാസ്യമായിരിക്കുന്നത് ധ്യാനിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയാം. ഉപാസകനായ ജീവൻ ധ്യാനിക്കേണ്ടവനായ ഉപാസ്യനായിരിക്കുന്ന ഈശ്വരൻ, അങ്ങനെ ഒരർത്ഥം കൊടുക്കും. പക്ഷെ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം പരമമായ തത്വം അതല്ല, നിർഗുണം ബ്രഹ്മമാണ്. നിർഗുണം ബ്രഹ്മം എന്ന് പറയുകയാണെങ്കിൽ അത് ജ്ഞേയമാണ്, അറിയേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഈശ്വരൻ എന്നുള്ള ഒരർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് ഉപാസ്യൻ എന്ന് മനസ്സിലാക്കണം. ഈ ചർച്ച കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തത്വം എന്താണെന്ന് മനസ്സിലാക്കി തരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രുതി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അത് കുറച്ച് സാങ്കേതികമാവും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പരമമായ തത്വം അത് ജ്ഞേയമാണ്, അറിയേണ്ടതാണ്, അത് ധ്യാനിക്കേണ്ടതല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. അതാണ് മുഖ്യമായിരിക്കുന്നത്. പരമമായ തത്വം എന്ന് പറയുമ്പോൾ നിർഗുണമായ തത്വം, സത്യം. ഈശ്വരൻ എന്താ സത്യമല്ലേ? ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതേ സത്യം തന്നെ ഉപാധിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് ഉപാധികൾ? ഗുണങ്ങൾ എന്ന് പറഞ്ഞ് സത്യസങ്കല്പം തുടങ്ങിയ ഗുണങ്ങൾ. അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഈശ്വരൻ, അത് സോപാധികൻ എന്ന് പറയും. ആ ഈശ്വരൻ ഉപാസ്യനാണ്. ആ ഈശ്വരൻ ധ്യാനിക്കേണ്ടതാണ്. ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ആ ഈശ്വരനാണ്? രസം ശീവായും ലബ്ധു ആനന്ദി ഭൗതി, ജീവന് ആനന്ദത്തെ നൽകുന്ന ഈശ്വരനാണ്. ഏതം ആനന്ദം അയം ആത്മാനുപസംക്രാമതി എന്നെല്ലാം പറഞ്ഞ ആ ഈശ്വരനെ ധ്യാനിക്കുന്നവന് ആനന്ദത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നു. ഈശ്വരൻ ജീവനെ ആനന്ദിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. അതെല്ലാം ധ്യാനത്തിൻ്റെ ഫലമാണ്. അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായതുകൊണ്ട്, സത്യസങ്കല്പം തുടങ്ങിയ ഉപാധികളോട് കൂടിയതായതുകൊണ്ട് ഈശ്വരൻ അതിനെ പരമമായ സത്യം എന്ന് പറയാൻ കഴിയില്ല. അദ്വൈത മതമനുസരിച്ച് പരമമായ സത്യം എന്ന് പറയുന്നത് നിരുപാധികമാണ്. പിന്നെ അതെന്താണ്? അതിനെ സംബന്ധിച്ച് എന്താണ് ജീവന് കർത്തവ്യമായിട്ടുള്ളത്? അത് ജ്ഞേയമാണ്. അതെങ്ങനെ ജ്ഞേയമാകുന്നു തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഖ്യമായി വരുന്ന ആ വ്യത്യാസത്തെ എടുത്തു കാണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച. അതിൻ്റെ താല്പര്യം അതാണ്. പല സൂത്രങ്ങളിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് പോകുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആ പരമമായ താല്പര്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ രണ്ട് ഭേദങ്ങളും, ധ്യേയം ജ്ഞേയം എന്ന് പറയുന്ന ഈ ഭേദത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ചർച്ചയെ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതൊരു പാട് കയറിയതുപോലെയാണ്. എന്താ പറയുന്നത്, അതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ. അപ്പോൾ തത്വബോധം അല്ലെങ്കിൽ പരമാർത്ഥ ബോധം ശ്രോതാവിനുണ്ടാക്കുക, അതാണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്. അതിന് ലേശം പോലും കലർപ്പ് വരാൻ പാടില്ല. ഉപാധികളോടുകൂടി തത്വത്തെ ഗ്രഹിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് കലർപ്പായി. കാരണം സത്യം എന്ന് പറയുന്നത് ഏകമാണ്, അദ്വൈതമാണ്. അതിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ഗ്രഹിക്കും. പക്ഷെ അതിന് നാനാരൂപങ്ങളുണ്ട്. ആ നാനാരൂപങ്ങളെക്കുറിച്ച് ശ്രുതി വർണ്ണിക്കുന്നുണ്ട്. ഇത് ഇതിൽ പരസ്പരം ആശയ സംഘട്ടനം വരാൻ പാടില്ല. അതും ഇതും തമ്മിൽ വേറെയാണ്, പരസ്പര വിരോധമുള്ളതാണെന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗമായിട്ട് വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആനന്ദ ശബ്ദം പരമാത്മാവിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏവം ആനന്ദശബ്ദസ്യ ബഹുകൃത്തു ബ്രഹ്മണി അഭ്യാസ ആനന്ദമായ ആത്മാ ബ്രഹ്മേതി ഗമ്യതി. അതുകൊണ്ട് അതിൻ്റെ താല്പര്യം പറയുകയാണ്. ബഹുകൃത്തുഹ പലതവണ ആനന്ദശബ്ദത്തെ ബ്രഹ്മത്തിൽ അഭ്യാസാത് ആവർത്തിച്ചിരിക്കുന്നു. അതിനാണ് ഇവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, ഏതം ആനന്ദം അയം ആത്മാനം വസംക്രാമതി. തൈത്രിയത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ പറഞ്ഞു, ബൃഹദാരണ്യത്തിൽ പറഞ്ഞു. അങ്ങനെ ആനന്ദ ശബ്ദത്തെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടവിടെ ആനന്ദ ആത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാ എന്നുള്ള ശബ്ദത്തിനോടുകൂടി ആനന്ദ ശബ്ദം ഉപയോഗിക്കുമ്പോൾ അവിടെ ഗ്രഹിക്കേണ്ടത് ജീവാത്മാവിനെയല്ല പരമാത്മാവിനെയാണ്. ഇവിടെ ബ്രഹ്മ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് പരമാത്മാവിനെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ആനന്ദമയം എന്നുള്ളത് കൊണ്ട് ആനന്ദമയ കോശം എന്നുള്ള അർത്ഥത്തെ എടുക്കാം. ആനന്ദമയ കോശമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവൻ എന്നുള്ള അർത്ഥത്തെ എടുക്കാം. ആനന്ദമയൻ ആനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവെന്ന അർത്ഥത്തെ എടുക്കാം. പിന്നെ നിരുപാധികമായിരിക്കുന്ന തത്വം അങ്ങനെ എടുക്കും. ഒടുവിൽ ഭാഷകാരം പറയുന്നതെല്ലാം അങ്ങനെ മനസ്സിലാക്കണം. കാരണം ഇവിടെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവിടെ ബ്രഹ്മശബ്ദത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അത് നിരുപാധികമായ തത്വമാണ്. അപ്പൊ സർവമായ തത്വമാണ്. അവിടെ പിന്നെ ജീവനെന്നോ പരനെന്നോ കോശമെന്നോ എന്നുള്ള ഒരു ഭേദത്തെ കൽപ്പിക്കേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിൽ എല്ലാം അനന്യത്വ ദൃഷ്ടിയ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് ബ്രഹ്മമൊന്നും എടുക്കാം. പക്ഷെ ഓരോന്നോരോന്നായിട്ട് വിശകലനം ചെയ്യുമ്പോൾ കോശം എന്ന് ഗ്രഹിക്കേണ്ട സ്ഥാനത്ത് കോശമെന്നുള്ള അർത്ഥത്തെ തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ട് ജീവന്റെ ഉപാധി എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ കോശം എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നു. ഉപാസൻ ഉപാസകൻ എന്നുള്ള ഭേദത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരാണ് ഇവിടെ ഉപാസകനായിരിക്കുന്നത്? അപ്പൊ ജീവനൻ തന്നെ എടുക്കുന്നു. എന്താണ് ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഈശ്വരൻ നിന്നെടുക്കാം. പരമമായി കോശം എന്ന് പറഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞാലും ഉപാസ്യം എന്ന് പറഞ്ഞാലും എല്ലാം ഇതിൻ്റെ എല്ലാം തത്വം എന്താണോ അത് നിർഗുണമായ ബ്രഹ്മം അങ്ങനെ എടുക്കാം. അപ്പം ഇതെല്ലാം സ്വീകാര്യമാണ്, ഈ ആശയങ്ങളെല്ലാം. പക്ഷെ ഏത് സന്ദർഭത്തിൽ ഏത് വേണം എന്നും എടുക്കണം. അപ്പോൾ ഇവിടെ വൃത്തികാരന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന ഒരു പോരായ്മ എന്താണ്? വൃത്തികാരൻ ഈശ്വരൻ എന്ന് പറയുന്ന ആ സങ്കല്പം വരെ എത്തുന്നുള്ളു. സഗുണേശ്വരൻ ഉപാസ്യനായിരിക്കുന്ന ഈശ്വരൻ, ജീവൻ ആനന്ദത്തെ കൊടുക്കുന്ന ഈശ്വരൻ, അതിനുവേണ്ടി ജീവൻ ഉപാസിക്കേണ്ടവനായ ഈശ്വരൻ, അതുവരെ എത്തുന്നുള്ളു. അതുകൊണ്ടാണ് ഇതിനെ വൃത്തികാര മതം എന്ന് പറഞ്ഞിട്ട് ഇത് സിദ്ധാന്തമല്ല എന്ന് പറയുന്നു. ഭാഷ്യത്തിൽ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇത് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും അഭിപ്രായമാണെന്നോ ഇതൊരു വൃത്തികാരന്റെ അഭിപ്രായമാണെന്നോ ഇത് മുഖ്യമായ സിദ്ധാന്തമല്ലെന്നോ ഭാഷ്യത്തിലൂടെ ബ്രഹ്മശബ്ദമേ പ്രയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഇതിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച ഇതിന്റെ വ്യാഖ്യാതാക്കൾ അവരാണ് ഈ ഇതെല്ലാം പറയുന്നു. ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ട് താല്പര്യം. അതുകൊണ്ട് എന്തിനങ്ങനെ പറയുന്നു? കഴിഞ്ഞ ദിവസം പറഞ്ഞു, കാരണം ഇവിടെ അവലംബമായിരിക്കുന്നത് ശ്രുതിയാണ്. ശ്രോതാവിന് ആ ശ്രുതിയിൽ നിന്നാണ് ബോധം ഉണ്ടാകേണ്ടത്. ശ്രുതിയിൽ നിന്ന് യഥാർത്ഥമായ പരമാർത്ഥമായ ബോധം ഉണ്ടാകണമെന്ന് നിയമമൊന്നുമില്ല. എന്തുകൊണ്ട്? അത് ശ്രോതാവിന്റെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രോതാവിന്റെ യോഗ്യത അനുസരിച്ച് പലതരത്തിലുള്ള ബോധം ഉണ്ടാകാം. പക്ഷെ ശ്രുതി യഥാർത്ഥമായ ബോധത്തെ തന്നെ ഉണ്ടാക്കണമെന്ന് നിയമമുണ്ട്. പക്ഷെ അതാരെ സംബന്ധിച്ച്? അതിന് യോഗ്യനായവനെ സംബന്ധിച്ച് എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. ആ യോഗ്യനായവന് മാത്രമേ ഇവിടെ തത്വജ്ഞാനത്തിനുള്ള അർഹതയെക്കുറിച്ച് പറയുന്നുള്ളൂ. ആരാണോ ശ്രുതി ശ്രവണം ചെയ്യുന്ന അവർക്കെല്ലാം തത്വബോധം ഉണ്ടാകുമെന്ന് പറയുന്നില്ല. അതിനുള്ള യോഗ്യത വേണം. അത് യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് മീമാംസകന്മാരും മറ്റും ശ്രുതി ശ്രവണം ചെയ്തിട്ട് അവർ കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നത്, ഒരു കൂട്ടർ ഉപാസനയിലും മുഴുകിയിരിക്കുന്നു. ഒരു കൂട്ടർ കർമ്മവും ഉപാസനയും, അത് രണ്ടിനും മുഴുകിയിരിക്കുന്നു. ചിലർ കേവല ഉപാസനയും മുഴുകിയിരിക്കുന്നു. എന്തുകൊണ്ട്? അതെല്ലാം ശ്രോതാക്കളുടെ യോഗ്യതയിൽ വരുന്ന, ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിൽ വരുന്ന വ്യത്യാസമുണ്ട്. അതനുസരിച്ച് ഈ നിയമങ്ങൾ മാറുന്നു. ശ്രുതിയുടെ തകരാറല്ല, ഓരോരുത്തരും ശ്രുതിയുടെ താല്പര്യത്തെ ഭിന്നമായി ഗ്രഹിക്കുന്നു. ഭാഷകാരൻ എന്താണ് പറയുന്നത്? അതിൻ്റെ പരമമായ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. ആ പരമമായ താല്പര്യത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം കൊണ്ട് മാത്രമേ ഒരുവന് സംസാര നിവൃത്തി രൂപത്തിലുള്ള മോക്ഷം, കൃതകൃത്യത രൂപത്തിലുള്ള മോക്ഷം പ്രാപിക്കത്തുള്ളൂ. ആത്യന്തികമായി അതുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ആ പരമ താല്പര്യത്തെ വെളിപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആനുഷംഗികമായി മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു, അധികാരി ഭേദം അനുസരിച്ച്. അതുകൊണ്ട് ഇവിടെ ആനന്ദമായ ശബ്ദത്തിന് ആത്മാ ബ്രഹ്മ എന്നുള്ള അർത്ഥത്തെ പറയാം. യഥോക്തം അന്നമയാദി അമുഖ്യ ആത്മപ്രവാഹ പതിതത്വ ആനന്ദമയസ്യാപി അമുഖ്യത്വം. ഇനി അവിടെ ഒരു പൂർവക്ഷം പറയുന്നു. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഇതൊന്നും പരബ്രഹ്മമല്ല. ആനന്ദമയം മാത്രം പരബ്രഹ്മം. അങ്ങനെയാകും. കാരണം അവിടെ ഓരോന്നായി ക്രമമായി പറഞ്ഞിരിക്കും. അതാണ് പ്രവാഹ പതിതത്വം എന്ന് പറഞ്ഞത്. പ്രവാഹമായിട്ട് പറഞ്ഞിരിക്കുന്നു, ക്രമമായി പറഞ്ഞിരിക്കുന്നു. അന്നം, പ്രാണം, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം അമുഖ്യാത്മാ, അതിനെയൊന്നും ഒരിക്കലും പരമാത്മാവെന്ന് പറയുന്നില്ല. ചിലർ പറയുന്നത് കോശമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു അങ്ങനെയുള്ള കോശ ഉപാധികനായ ജീവനാണെന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ പരമാത്മാവാണെന്ന് ഇവിടുത്തെ ഈ വ്യാഖ്യാതാവും പറയുന്നുണ്ട്. അതാണ് യഥയുക്തം അന്നമയാദി അമുഖ്യ ആത്മപ്രവാഹപതിതത്വ. അന്നമയം തുടങ്ങിയ അമുഖ്യാത്മ എന്നുവെച്ചാൽ മുഖ്യാത്മാവല്ല. മുഖ്യാത്മാ എന്ന് പറയുന്നത് പരമാത്മ. അതല്ലാത്തതെന്താകാം? ജീവനാകാം, അല്ല കോശമാണെങ്കിൽ അതാകാം. ആനന്ദമയസ്യാപി അമുഖ്യത്വം, ആനന്ദമയം അമുഖ്യാത്മാവാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് നാസദോഷ, ദോഷമില്ല. ആനന്ദമയൻ പരമാത്മാവ് തന്നെയാണ്. ആനന്ദമയസ്യ സർവാന്തരത്വം, സർവാന്തര ആത്മാ എന്നിവിടെ പറയുന്നു. ഓരോന്നും പറഞ്ഞു പറഞ്ഞാണല്ലോ അവസാനം പറയുന്നു അന്തര ആത്മാ. എല്ലാത്തിനും അന്തരമായിരിക്കുന്നത്, സൂക്ഷ്മമായിരിക്കുന്നത്, ഒടുവിൽ നിർദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അതായിരിക്കും മുഖ്യം. അവിടെ അന്തര ആത്മാ എന്ന് പറഞ്ഞു. അപ്പോൾ സർവാന്തരം എന്ന് പറഞ്ഞതുകൊണ്ട്, പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ട്, ആനന്ദമയൻ പരമാത്മാവാണ്, ജീവനല്ല. മുഖ്യമേവഹി ആത്മാനോ ഉപദിക്ഷു ശാസ്ത്രം ലോകബുദ്ധിം അനുസരത്. കാരണം പറഞ്ഞല്ലോ ശാസ്ത്രത്തിൻ്റെ താല്പര്യം ഉപദിദിക്ഷു, ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നവനായ ശാസ്ത്രം. എന്തിനെ? മുഖ്യമേവ ആത്മാനം, പരമാത്മാവ് അതാണ് മുഖ്യാത്മാവ്. അതിനെ ഉപദേശിക്കാനാണ് ശാസ്ത്രം ആഗ്രഹിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശ്രുതി. ശ്രുതിയുടെ താല്പര്യം അതാണ്, പരമാത്മാവിനെ ഉപദേശിക്കുക. അതാണ് മുഖ്യമേവ ആത്മാനം ഉപദേശു ശാസ്ത്രം ലോകബുദ്ധി അനുസരത്. പക്ഷേ ഉപദേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ശ്രോതാവിൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഉപദേശിക്കും. അവന്റെ പാകത അനുസരിച്ച് ഉപദേശിക്കുന്നു. അതാണ് ലോകബുദ്ധി അനുസരത്ത്. ഒരു തത്വത്തെ നേരിട്ടങ്ങോട്ട് പറയുക, അപ്പോൾ അവന്റെ ബുദ്ധിക്ക് അതിനുള്ള പക്വത ഇല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. എപ്പോഴും ഉപദേശം ആ ശ്രോതാവിന്റെ യോഗ്യതയെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലോകബുദ്ധി അനുസരത്ത്. ലോകബുദ്ധി എന്ന് വെച്ചാൽ ജീവബുദ്ധി, ശ്രോതാവായിരിക്കുന്ന ജീവന്മാരുടെ ബുദ്ധി അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അന്നമയം ശരീരം അനാത്മാനം അത്യന്തം മൂഢാനാം ആത്മത്വന പ്രസിദ്ധം അനൂദ്യ മൂഷാ നിഷിത്ത ധൃത താമ്രാദി പ്രതിമാവത് തതോ അന്തരം തതോ അന്തരം ഇത്യേവം പൂർവേണ പൂർവേണ സമാനം ഉത്തരം ഉത്തരം അനാത്മാനം ആത്മീയതി ഗ്രാഹയത് പ്രതിപത്തി സൗകര്യ അപേക്ഷയ സർവാന്തരം മുഖ്യം ആനന്ദമയം ആത്മാനം ഉപദേശ ഇതി ശ്രേഷ്ഠതരം. ഇതി ശ്രേഷ്ഠതരം ഇങ്ങനെ കരുതുന്നതാണ് ശ്രേഷ്ഠം. എങ്ങനെ കരുതുന്നത്? അത്യന്തം മൂഢാനാം, അത്യന്ത മൂഢന്മാരായ ജീവന്മാര് എന്നുവെച്ചാൽ പ്രാകൃത ബുദ്ധിയുള്ള സാധാരണ ജീവന്മാര്, അവരെന്ത് ചെയ്യുന്നു? അന്യം അന്നമയം ശരീരം അനാത്മാനം ആത്മത്വേന പ്രസിദ്ധം. അവരെ സംബന്ധിച്ച് അന്നമയമായിരിക്കുന്ന ഈ ശരീരം, അതായത് ഈ സ്ഥൂല ശരീരം, അതിനെയാണ് താനായി ഗ്രഹിച്ചിരിക്കുന്നത്. തന്നെ അവൻ മൂഢനായ ഒരുവൻ തന്നെ പരമാത്മതത്വമായി ഗ്രഹിക്കുന്നുണ്ട്. നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നൊന്നും അവൻ പറയത്തില്ല. തത്വമസി എന്ന് ശ്രവിച്ചു കഴിഞ്ഞാലും എന്താണ്? താൻ ഇതാണ് എന്ന് അന്നമയമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തെ താനായി ഗ്രഹിക്കുന്നു. ആത്മാനം അനാത്മാനം ആത്മത്വേന പ്രസിദ്ധം, ഇതല്ല താൻ എന്ന് വെച്ചാൽ ഇതല്ല തൻ്റെ വാസ്തവമായ സ്വരൂപം, അല്ലെങ്കിലും ഇതിനെ താനായി ധരിച്ചിട്ട് എന്തിനാ ഈ സ്ഥൂല ശരീരത്തെ, അതിനാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം അതിനെ തന്നെ ഉപദേശിച്ചു, അന്നമയമായ ആത്മാവിനെ തന്നെ ഉപദേശിച്ചു. അപ്പോൾ അതുകൊണ്ടെന്ന് പറയുന്നു, കുറഞ്ഞ പക്ഷം അവൻ്റെ ശരീരഭിന്നമായ ബാഹ്യലോകങ്ങളിൽ നിന്നും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും പിൻവലിപ്പിച്ച് കേവലം ശരീരത്തിലേക്കെങ്കിലും വരും ബുദ്ധി, ആ ഞാൻ ഇതാണ്, അവന്റെ ബുദ്ധി ശരീര താതാത്മ്യത്തിൽ നിൽക്കും. മറ്റ് ബഹിർമുഖതയിൽ നിന്ന് അവൻ തന്നിലേക്കെങ്കിലും വരും. ഒരു തന്നെ ശരീരത്തിൽ എങ്കിലും സ്പർശിച്ചുകൊണ്ട് ഞാൻ ഇതാണ് എന്ന് പറയാനെങ്കിലും കഴിയും. പക്ഷെ അത് മൂഢതയാണ്. മൂഢതയെന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞത് പരമമായ തത്വത്തെ അറിയാതിരിക്കുന്ന മൂഢത അതാണ്. അല്ലാതെ ലൗകികമായ വിവരക്കേടല്ല. അപ്പോ അത്തരക്കാർക്ക് ഈ പരമമായ തത്വത്തെ കുറിച്ച് ലേശം പോലും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവരത്യന്തം ബഹിർമുഖന്മാരായിരിക്കുന്നു. ശരീരബുദ്ധിയെ ആത്മബുദ്ധിയായി ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ആദ്യം അന്നമയമായ ജീവനെ ഉപദേശിക്കുന്നു. അതിനുവേണ്ടിയിട്ട് ആദ്യം അതിനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നിനെ കുറച്ചുകൂടി മനസ്സിന്റെ തലത്തിലേക്ക്, പ്രാണന്റെ തലത്തിലേക്ക്, ബുദ്ധിയുടെ തലത്തിലേക്ക് സൂക്ഷ്മമായി സൂക്ഷ്മമായി ഉപദേശിക്കുന്നു. ആദ്യം ഈ അന്ന താതാത്മ്യം അത് വിട്ടിട്ട് പിന്നീട് മന താതാത്മ്യം, പിന്നെ പ്രാണതാതാത്മ്യം, ബുദ്ധി താതാത്മ്യം, അങ്ങനെ ആ താതാത്മ്യത്തിൽ തന്നെ ബോധിക്കുന്നു. താതാത്മ്യത്തിൽ ബോധിക്കുക എന്ന് വെച്ചാൽ തത്സ്വരൂപമായി ബോധിക്കുന്നു. തന്നെ മനോമയനായി ബോധിക്കുന്നു, തന്നെ പ്രാണമയനായി ബോധിക്കുന്നു, തന്നെ വിജ്ഞാനമയനായി ബോധിക്കുന്നു. അതിനിവിടെ ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്? മൂഷ നിഷിക്ത ധൃത താമ്രാദി പ്രതിമാവത്. മൂഷ എന്ന് പറയും പ്രതിമയെ നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യം ഉണ്ടാക്കുന്ന കൃത്രിമമായ അതിൻ്റെ മൂശ. അതിനകത്തേക്ക് പിന്നീട് എന്ത് ചെയ്യുന്നു? ചെമ്പും വെള്ളിയും സ്വർണവും എല്ലാം ഉരുക്കി വഴിക്കുന്നു. അച്ഛൻ എന്ന് പറയും. അങ്ങനെ തന്നെ വാർത്തെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ മൂഷ അതിന് ശരിച്ചിരിക്കും അവൻ്റെ രൂപം. ഇവിടെ അന്നം അവൻ്റെ മൂശയായി വരുമ്പോൾ അവൻ്റെ ആത്മാ അന്നമയമായിരിക്കുന്നു. അവൻ മനസ്സിനോട് താതമ്യപ്പെട്ടിരിക്കുമ്പോൾ അവൻ സ്വയം മനോമയനായിരിക്കുന്നു, പ്രാണമയനായിരിക്കുന്നു, വിജ്ഞാനമയനായിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നത്, മൂഷ അതിനനുസരിച്ച് രൂപം വരുന്നു. അതുകൊണ്ട് പ്രതിമാവത്, പ്രതിമ എങ്ങനെയാണോ മൂശയ്ക്കനുസരിച്ച് വിഷ്ണുവും ശിവനും പാർവതിയും എല്ലാമായി മാറുന്നത്, അതുപോലെ ഇവിടെയും ചെയ്യുന്നു. ആത്മബോധം മാറിക്കൊണ്ടിരിക്കുന്നു. അന്നമയമായി, പ്രാണമയമായി, മനോമയമായി, വിജ്ഞാനമയമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രതിമാവ് തതോ അന്തരം, തതോ അന്തരമിത്യേവം. അതിലും സൂക്ഷ്മമായി, അതിലും സൂക്ഷ്മമായി, അന്നത്തെക്കാൾ സൂക്ഷ്മമായി, മനസ്സിനേക്കാൾ സൂക്ഷ്മമായി, പ്രാണനേക്കാൾ സൂക്ഷ്മമായി, ബുദ്ധിക്കാൾ സൂക്ഷ്മമായി, ഇങ്ങനെ നിത്യവും പൂർവേണ പൂർവേണ സമാനം ഉത്തരം ഉത്തരം അനാത്മാനം ആത്മീയതി ഗ്രാഹയേ. വാസ്തവത്തിൽ ശരീരം ആത്മാവല്ല, എന്നാൽ ആദ്യം അതിനെ ആത്മാവായി ബോധിപ്പിക്കുന്നു. വാസ്തവത്തിൽ മനസ്സല്ല ആത്മാവ്, പക്ഷേ ശരീരത്തെ തള്ളിയിട്ട് പിന്നെ മനസ്സിനെ ആത്മാവെന്ന് ബോധിപ്പിക്കുന്നു. വാസ്തവത്തിൽ പ്രാണനല്ല, പക്ഷെ മനസ്സല്ല, ബുദ്ധിയല്ല, പക്ഷെ ഓരോന്നിനെയും തള്ളിയിട്ട് അടുത്ത് തന്നെ ബോധിപ്പിക്കുന്നു. ശരീരത്തെ തള്ളിയിട്ട് മനസ്സിനെ ബോധിപ്പിക്കും, മനസ്സിനെ ബോധിപ്പിച്ച് അതിനെ തള്ളിയിട്ട് പിന്നെ പ്രാണനെ, പ്രാണനെ തള്ളിയിട്ട് പിന്നെ ബുദ്ധിയെ, ഇങ്ങനെ പൂർവേണ പൂർവേണ സമാനം ഉത്തരം ഉത്തരം അനാത്മാനം ആത്മേയതി ഗ്രഹയത് എന്ന് പറയുന്നത്, മൂഢനായതുകൊണ്ട് പരമതത്വത്തെ ഗ്രഹിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവൻ എന്താണോ തത്വമായി ഗ്രഹിക്കാൻ പറ്റിയത് അതിനെ തത്വമെന്ന് ബോധിപ്പിക്കുന്നു, അതത്വമായതിനെ തത്വമെന്ന് ബോധിപ്പിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ലോകബുദ്ധി അനുസരണം, ജീവന്മാരുടെ ബുദ്ധിക്കനുസരിച്ച് തത്വത്തെ ഗ്രഹിക്കുന്നതിന് എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല. അതുകൊണ്ട് പ്രതിപത്തി സൗകര്യ അപേക്ഷയോ അറിയുന്നതിനുള്ള ഒരു സൗകര്യം, അത് അറിയുന്നതിന് എന്താ സൗകര്യം? ഓരോരുത്തരുടെയും യോഗ്യത. ഈ പറയുന്ന പരമമായ തത്വത്തെ അത് ഗ്രഹിക്കുന്നതിന് അർഹതയില്ലാത്ത ഒരുവനോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അവൻ ഒന്നുകിൽ അതിനെ ഗ്രഹിക്കാതിരിക്കും, അല്ലെങ്കിൽ അവൻ സംശയദൃഷ്ടിയോടുകൂടി ഗ്രഹിക്കും, അല്ലെങ്കിൽ അവൻ വിപരീതമായി ഗ്രഹിക്കും. ഇതിൻ്റെ മൂന്നിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. പണ്ട് പരമമായ തത്വത്തെ അങ്ങനെ വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവന് ഉൾക്കൊള്ളാൻ പറ്റിയതേ അവന് ഉൾക്കൊള്ളാൻ കഴിയും, അവന് പ്രവർത്തിക്കാൻ പറ്റിയതേ അവന് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ തത്വജ്ഞാനത്തിൽ എല്ലാവർക്കും രുചി താല്പര്യം ഉണ്ടാകാത്തത്, ആ തത്വജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാത്തത്, ആ തത്വബോധത്തിൽ അങ്ങനെ താല്പര്യം ഉണ്ടായാൽ തന്നെ ആ മാർഗത്തിൽ നിഷ്ഠ ഉണ്ടാകാത്തത്. ഇനി അതിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ഒരാൾ അതിനെ ഉപേക്ഷിക്കുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് പ്രതിപത്തി സൗകര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, ഗ്രഹിക്കുന്നതിനുള്ള സൗകര്യം. അത് ഓരോരുത്തരിലും വേറെ വേറെയാണ്. അതിനെ അപേക്ഷിച്ച് സർവാന്തരം മുഖ്യം ആനന്ദമയം ആത്മാനം ഉപതിദേശ. ശ്രുതി എന്ത് ചെയ്തു? അങ്ങനെ ഓരോന്നിനെയും ഉപദേശിച്ച് നിഷേധിച്ച് ഒടുവിൽ സർവാന്തരമായിരിക്കുന്ന, സർവത്തിൽ സൂക്ഷ്മമായിരിക്കുന്ന ആനന്ദമയമായ പരമാത്മാവിനെ, ആനന്ദമയനായ പരമാത്മാവിനെ ഉപദേശിച്ചു എന്ന് കരുതുന്നതാണ് യോഗ്യമായിരിക്കുന്ന. അല്ലെങ്കിൽ ഈ ശ്രുതിയിൽ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമാണെന്ന് തോന്നി. ഒരിടത്ത് അന്നമയം ആത്മാവെന്ന് പറഞ്ഞു, ഒരിടത്ത് പ്രാണമയം ആത്മാവെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തീർത്ത് പറയണം എന്ന് ശ്രോതാവിന് ചോദിക്കേണ്ടി വരും. എന്താ നിങ്ങളിങ്ങനെ മാറി മാറി പറയുന്നു? ശ്രുതിയെ കുറിച്ച് പറയുന്നത് എന്താണത്? ഈശ്വരപ്രോക്തമാണോ എന്നല്ലേ? വിശ്വാസം അങ്ങനെയാണ്. ആസ്തികന്മാരുടെ വിശ്വാസം ഈശ്വര നിശ്വാസം പോലെ പ്രകടമായത് ഈശ്വരപ്രോക്തമെന്നുള്ളത്. അപ്പൊ ഈശ്വരപ്രോക്തമായിരിക്കുന്ന ശ്രുതി പരസ്പര വിരുദ്ധമായ ആശയങ്ങളെ ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആ ശ്രുതിയിൽ നിന്ന് ആത്മബോധം ഉണ്ടാകുന്നു. അതല്ലാതെ പരമാർത്ഥ ബോധത്തിലൂടെ വേറെ ഒരു ഉപായവും കാണുന്നുണ്ട്. വേറൊരു മുഖ്യമായ ഉപായവുമില്ല. അതുകൊണ്ട് ശ്രേഷ്ഠതരമായി ശ്രേഷ്ഠമായി ഇങ്ങനെ ഗ്രഹിക്കണം. ഇത് അധികാരി ഭേദമനുസരിച്ചാണ് ഇങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത്. അതിനുദാഹരണം പറയുന്നു, പല തവണ പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണിത്. യഥാ അരുന്ധതി നിദർശനെ ബഹ്യുഷ്വപി താരാസു അമഖ്യാസു അരുന്ധതീഷു ദർശിതാസു യാ അന്ത്യ പ്രദർശ്യത്തെ സ മുഖ്യൈവ അരുന്ധതി ഭവതി. പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ആകാശത്ത് ചൂണ്ടിക്കാട്ടി പല അരുന്ധതികളെ കാണിക്കുന്നു, പക്ഷെ അന്ന് മുഖ്യമായ അരുന്ധതിയല്ല. അതാണ് അരുന്ധതി നിദർശനം, അരുന്ധതി ദൃഷ്ടാന്തം, അരുന്ധതി ന്യായം എന്നെല്ലാം പറയുന്നു. അവിടെ ആകാശത്തിൽ ധാരാളം താരകളുണ്ട്. അതിൽ ചെറിയ ചെറിയ പല താരകളെയും ചൂണ്ടിക്കാണിച്ച് അതാണ് അരുന്ധതി എന്ന് പറഞ്ഞിട്ട് ബഹ്യുഷവി താരാസു അമുഖ്യാസു അരുന്ധതീഷു ദർശിതാസു യ അന്ത്യപ്രദർശ്യത്തെ. അവസാനം ഏറ്റവും സൂക്ഷ്മമായത്, കണ്ണുകൊണ്ട് കാണുന്നതിന് ഏറ്റവും പ്രയാസമായതും അതിനപ്പുറം ഒന്ന് കാണിക്കാൻ സാധ്യതയില്ലാത്തതുമായ ആ സൂക്ഷ്മമായ അരുന്ധതിയെ, വസിഷ്ഠനോടടുത്ത് നിൽക്കുന്ന അരുന്ധതി നക്ഷത്രത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നു, സ മുഖ്യ ഏവ അരുന്ധതി, അതാണ് മുഖ്യമായ അരുന്ധതി എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ സർവാന്തരമായിരിക്കുന്ന ആനന്ദമേനെ ശ്രുതി ചൂണ്ടിക്കാട്ടി പറയുന്നു, ഇതാണ് പരമാത്മാ എന്ന് പറയുന്നു. ഏവമിഹാവി ആനന്ദമയസ്യ സർവാന്തരത്വാ മുഖ്യം ആത്മത്വം. അതുകൊണ്ട് സർവാന്തരമായിരിക്കുന്ന ആനന്ദമയനാണ് മുഖ്യാത്മാ പരമാത്മാ. ഈ പറയുന്ന എന്താണ് ശരിക്കും ഈ അധികരണത്തിൽ? ഈ അധികരണത്തിന്റെ ചർച്ച ചെയ്യേണ്ടുന്ന വാക്യം ഈ ആനന്ദമയ വാക്യമാണ് എന്നെടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് ഇതിനെ സിദ്ധാന്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സർവാന്തരത്വം മുഖ്യം ആത്മത്വം, ആനന്ദമയനാണ് പരമാത്മാവ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇനി മുമ്പോട്ടേലും ഭാഷകാരൻ ഇതിനെ തന്നെ നിഷേധിക്കും. അവിടെ ഉപാസ്യനായ പരമാത്മാവിനെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അതല്ല. ഇവിടെ ആനന്ദമയ അധികരണത്തിൽ എന്താണ് നിർഗുണ പരബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അതിന്റെ ബോധമാണ് ശ്രോതാവിന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന, മുഖ്യമായി ചർച്ച ചെയ്യേണ്ടുന്നത് ഈ ആനന്ദമയ വാക്യമല്ല. ഭാഷകാരൻ പറയും, ആനന്ദമയം എന്ന അധികരണത്തിന്റെ പേര് കണ്ടതുകൊണ്ട്, ഒരു സൂത്രത്തിൽ അങ്ങനെ ഒരു പേര് വന്നതുകൊണ്ട് തൈത്തിരിയത്തില് തസ്യ പ്രിയമേവ ശിരഹ മോദഹ ദക്ഷിണ പക്ഷ പ്രമോദഹ ഉത്തരപക്ഷ ആനന്ദാത്മാ എന്ന് പറയുന്ന ഈ ഭാഗം എടുത്തുകൊണ്ടല്ല ചർച്ച ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് തൊട്ട് അടുത്തു വരുന്നുണ്ട് എന്താണ്? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ഈ ഒരു വാക്യത്തിൽ ആശ്രയിച്ചാണ് ഇവിടുത്തെ ചർച്ച നടക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇതിന്റെ എല്ലാം താല്പര്യം മനസ്സിലാകത്തുള്ളൂ എന്ന് ഭാഷകാരൻ ഇനി പറയും. പക്ഷെ ഇപ്പോൾ ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു. അത് പറഞ്ഞല്ലോ, അത് ക്രമേണ പരമായ തത്വത്തിൽ അവനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടിവിടെ ആനന്ദമയൻ പരമാത്മാവാണ് എന്ന് വ്യാഖ്യാനിച്ചു. എത്തു ബ്രൂഷേ പ്രിയാദീനാം ശിരസ്വാദി കൽപ്പന അനൂപന്ന മുഖ്യസ്യ ആത്മനേതി. പറഞ്ഞല്ലോ, തസ്യ പ്രേമേവ ശിര എന്ന് പറഞ്ഞ ശിരസ്, ഉത്തരപക്ഷം, ദക്ഷിണപക്ഷം, പുച്ഛം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തല്ലോ. ഇതെല്ലാം മുഖ്യ ആത്മാവിനെങ്ങനെയാണ് നിരവേവിയായിരിക്കുന്ന പരമാത്മാവിനെങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്? ശിരസും വാലുമൊക്കെ എങ്ങനെ വരും? ജീവനെ സംബന്ധിച്ചതെല്ലാം പറയാം. അതുകൊണ്ട് പ്രിയാദീന ശിരസ്വാദി കൽപ്പന അനുപന്ന മുഖ്യസ്യ ആത്മന ഇതി എന്നാണെങ്കിലോ, അതീത അനന്തര ഉപാധിജനിത സ എന്ന സ്വാഭാവികി പറയുന്നു. അത് തൊട്ടു മുമ്പിൽ അതാണ് അതീതം. അതീതം എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയത്, അനന്തരം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ളത്. അതീത അനന്തരമായി മുമ്പ് ചർച്ച ചെയ്ത വിജ്ഞാനമയന് പറഞ്ഞു, അതിൽ അംഗകൽപ്പനകളെല്ലാം വന്നു. ഇതുപോലെ ക്ഷേത്രീയമേവ ശിര എന്ന് പറഞ്ഞ പോലെ അവിടെയും വന്നു. അപ്പോൾ അതിൽ വന്ന അംഗകൽപ്പനകളെ ഇങ്ങോട്ട് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ല, ഇവിടെ അങ്ങനെ അംഗങ്ങൾ ഉണ്ടായിട്ട് പറഞ്ഞതല്ല. അങ്ങനെ അതീത അനന്തര ഉപാധിജനിത സന്ന സ്വാഭാവികി ഇവിടെ വാസ്തവത്തിലുള്ളതല്ല. ആനന്ദമയനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വാലും തലയും ഒന്നുമില്ല, മുമ്പുണ്ട്. ജീവനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് അതുകൊണ്ട് ആനന്ദമയൻ എന്താണോ, ആനന്ദമയനായിരിക്കുന്ന പരമാത്മാവാണ് എന്നർത്ഥം. ശരീരമത്വമപ്പി ആനന്ദമയസി അന്നമയാദി ശരീര പരമ്പരയായ പ്രദർശനം. നേരെ പറഞ്ഞല്ലോ, ഇതൊരു പ്രവാഹത്തിൽ വന്നിരിക്കുകയാണ്, ഒരു പരമ്പരയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആനന്ദമയന് ശരീരത്വ കൽപ്പനയും മറ്റും വന്നു. അതൊന്നും മുഖ്യമായിട്ടെടുക്കേണ്ട കാര്യമില്ല. അവിടെ ആനന്ദമയൻ ശരീരമൊന്നുമില്ലാതെ പരമാത്മാവാണ്. ശരീരം തുമ്പി ആനന്ദമയസി അന്നമയാദി പരമ്പര ശരീര പരമ്പരയ പ്രദർശ്യമാനത്വ. അന്നമയാദികൾക്കും മറ്റും ശരീരം വന്നതുകൊണ്ട് ഇവിടെയും അത് വന്നു എന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ സാക്ഷാദേവ ശരീരത്വം സംസാരിവർ, ജീവനെ പോലെ എന്താണോ ഇവിടെ ശരീര സംബന്ധിയായി ഒന്നും തന്നെ പരമാത്മാവിലില്ല, അത് ആനന്ദമയൻ പരമാത്മാവാണ്. തസ്മാല ആനന്ദമയ പര ഏവ ആത്മാ. ആനന്ദമയൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കിക്കൊണം, ആനന്ദമയൻ ഉപാസ്യനായിരിക്കുന്ന ധ്യാനിക്കേണ്ടവനായ ഈശ്വരനാണ് എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. അത് പ്രധാനമായും വൃത്തികാരന്റെ അഭിപ്രായമനുസരിച്ച്. ഇതിനകത്ത് തന്നെ അദ്വൈത ആശയത്തെയും വരാം എന്നുള്ള തരത്തിൽ നമ്മളതിനെ വിശദീകരിച്ചാണ്. പക്ഷേ പരമാത്മാവ് ആനന്ദമയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാരണം ആനന്ദമയത്തെ നമ്മൾ കോശമായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇവിടെ ആനന്ദമയം പരമാത്മാവെന്ന് പറഞ്ഞു. അവിടെ ഉപാസ്യനായിരിക്കുന്ന പരമാത്മാവ് എന്ന് ആനന്ദമയനെ വ്യാഖ്യാനിക്കണം. തുടർന്ന് വരുന്ന സൂത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ഭാഷയത്തിൽ പല സ്ഥലത്തും അങ്ങനെയുണ്ട്. സൂത്രങ്ങളെ എല്ലാം പൂർവപക്ഷ രീതിയിൽ വ്യാഖ്യാനിക്കും. കൂടുതൽ സൂത്രങ്ങളും പൂർവപക്ഷമായിരിക്കും. അവസാന ഒരു സൂത്രത്തെ സിദ്ധാന്തമായിട്ടും വ്യാഖ്യാനിക്കും. അപ്പൊ സിദ്ധാന്തം അല്പമേ കാണത്തുള്ളൂ. പൂർവപക്ഷത്തിലാണ് വളരെ വിശദമായ ചർച്ച വരുന്നത്. അതെന്തുകൊണ്ട്? സിദ്ധാന്തം എന്ന് പറയുന്നത് അധികം പറയാനില്ല. തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇത്രയൊക്കെ പറയാനുള്ളൂ. പൂർവപക്ഷം എന്ന് പറയുമ്പോൾ അനന്തശാസ്ത്രങ്ങളാണ്. ഇപ്പം വിചാരം ആവശ്യമായിട്ട് വരുന്നത് എന്തിനു വേണ്ടി? ഈ വികല്പങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സിദ്ധാന്തത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സിദ്ധാന്തത്തെ ഗ്രഹിക്കുന്നിടത്ത് മനസ്സിൽ വികല്പങ്ങളൊന്നുമില്ല. ആ വികല്പങ്ങളെ നിരാകരിക്കുന്നതിനാണ് വിചാരം വേണ്ടി വരുന്നത്. അതുകൊണ്ട് പൂർവക്ഷം കൂടുതൽ വരും, പല പല അഭിപ്രായങ്ങൾ വരും, അതിനെല്ലാം നിരാകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പല സൂത്രങ്ങളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവപക്ഷ നിരാകരണമാണ്, എന്നുവെച്ചാൽ വികല്പങ്ങളെ ഇല്ലാതാക്കുക. ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ജീവന്റെ ബുദ്ധി എന്ന് പറയുന്നത് നിശ്ചയാത്മികയല്ല, അത് എപ്പോഴും നാനാ വികല്പങ്ങളെപ്പെട്ടിങ്ങനെ ഉഴലുന്നതാണ് ബുദ്ധിയുടെ സ്വഭാവം. തത്വത്തെ ഉപദേശിച്ചു കഴിഞ്ഞാലും പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ബുദ്ധിയുടെ സ്വഭാവത്തിനനുസരിച്ച് നാനാവികല്പങ്ങളോടുകൂടി അതിനെ ഗ്രഹിക്കത്തുള്ളൂ. അപ്പോൾ എത്രമാത്രം വികല്പങ്ങളുണ്ടോ അതെല്ലാം നിരാകരിക്കും. അപ്പോൾ പൂർവപക്ഷത്തിന്റെ ചർച്ചയാണ് ദീർഘമായി വരുന്നത്. അപ്പോൾ സാധാരണ ചോദിക്കും, ഇതെല്ലാം ഇത്രയൊക്കെ എന്തിനെ ദീർഘിപ്പിക്കണം, ആ തത്വം അങ്ങ് പറഞ്ഞാൽ പോരെ. പ്രത്യേകിച്ചും പ്രയോജനവാദികളായിട്ടുള്ള മനുഷ്യരെ, ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം, അത് ചിന്തിക്കുന്ന പ്രയോജനത്തെക്കുറിച്ച് ഒരു നിമിഷം കൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടണം, നിങ്ങൾ എന്ത് പ്രയോജനത്തെക്കുറിച്ചാണ് പറയുന്നത്? മോക്ഷം. അങ്ങനെയാണ് ഇതാ ഈ നിമിഷം മോക്ഷം എന്തെങ്ങനെയാണ് കിട്ടുന്നത് അത് പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും കൂടെ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. ഉപദേശിക്കുക, കേൾക്കുക, ഉടൻ മോക്ഷം കിട്ടുക, അതാണ് പ്രയോജനവാദികളുടെ നിലപാട്. പക്ഷേ ഇവിടെ തത്വവിചാരത്തെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരാഗ്രഹം മാത്രമാണ്. എന്തുകൊണ്ട്? അവന്റെ മനസ്സ് വികല്പഭൂയിഷ്ഠമാണ്, വികല്പം ആണ് അധികമായി. അവനെ നിരാകരിക്കുന്നതിനും വിചാരം വേണം. അതിനെ നിരാകരിക്കുന്നതിലൂടെ മാത്രമേ അവന്റെ ഉള്ളിൽ ആ തത്വം പ്രകാശിക്കത്തുള്ളൂ. ഇപ്പോൾ തത്വപ്രകാശനത്തിന് വികല്പ നിരാസം കൂടിയേ തീരും. അതുകൊണ്ട് ഉപദേശിക്കുക, ഗ്രഹിക്കുക, അത് സംഭവിക്കത്തില്ല. അങ്ങനെ ഗ്രഹിച്ചാൽ അത് വിപരീത ബുദ്ധിയായി പോകാനും സാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ അനുഭവത്തിലും അങ്ങനെയാണ്. കാരണം എന്താണ്? ദീർഘകാലം നമ്മൾ വിചാരം ചെയ്താലും ഓരോ സമയം നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? ആ വികല്പങ്ങൾ മാറുന്നതായിട്ട് അങ്ങനെ അനുഭവപ്പെടുന്നു. നമ്മളെന്താ പറയുന്ന, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി എന്നുവെച്ചാൽ അവ്യക്തത മാറുന്നു. അവ്യക്തതയാണ് ഈ വികല്പങ്ങളുടെ ഫലമായി മനസ്സിൽ അവശേഷിക്കുന്നു, അത് മാറണം. അപ്പോൾ അവിടെ വിചാരം കൂടിയേ തീരും. പരമാർത്ഥത്തെ ബോധിക്കാനാണെങ്കിൽ, അല്ല അതിന് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു നിങ്ങൾ ഉപാസിക്കുക. ഓരോന്റെ താല്പര്യം പരമാർത്ഥ ബോധത്തിലല്ല, സത്യബോധത്തിനല്ലെങ്കിൽ വേറെ പല വഴികളുമുണ്ട്. അതിൻ്റെ ആമുഖമായി പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം തുടക്കത്തിലും പറഞ്ഞു, ഉപാസനകളും മറ്റും. അതിലൂടെ വീണ്ടും അടുത്ത സൂത്രം ഇതുപോലെ തന്നെ ആനന്ദമയൻ പര ആത്മാവാണ് എന്ന് പൂർവപക്ഷ രൂപത്തിൽ വിശദീകരിക്കുന്നു. ഏത് പൂർവപക്ഷത്തിനും അതിൻ്റെ കാതലായ സിദ്ധാന്തവും കാണും. അതുകൊണ്ടാണ് പര ആത്മാ എന്ന് പറയുന്നത് നമുക്ക് ന്യായമായ പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിനും എടുക്കാം. അങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷെ ആദ്യം ഇതിനെ പരമാത്മാവ് സഗുണേശ്വരൻ ആയി ഉപാസ്യനായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. വീണ്ടും അതിന് തന്നെയാണ് അടുത്ത സൂത്രവും വരുന്നത്, മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ ആനന്ദമയ അഭ്യാസ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അഭ്യാസ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് തൈത്തിരീയത്തിൽ വിശേഷിച്ചും കൂടാതെ ബൃഹദാരണ്യം പോലെ ഉള്ളിടത്തും വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നും മറ്റും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അഭ്യാസ ആവർത്തിക്കുന്നത് കൊണ്ട് ആനന്ദമയ ആനന്ദമയൻ പരമാത്മാവാണ് സഗുണേശ്വരനാണ് എന്ന് പൂർവപക്ഷം. അപ്പോൾ ഇവിടെ ആദ്യം ഇതിനെ പൂർവപക്ഷ സൂത്രമായിട്ട് എടുത്തിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതെല്ലാം വ്യക്തമായി മനസ്സിലാകണം, അല്ലെങ്കിൽ ഈ അധികരണം ഒരുപാട് പേർ വലിയ വിദ്വാൻമാർക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. സ്വയം വായിച്ചു പഠിച്ചാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല, മനസ്സിലാകാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. രാമായണം മുഴുവൻ കേട്ടിട്ട് പിന്നെ പഴയ ചോദ്യം ചോദിക്കരുത്. അതുകൊണ്ട് അത് വ്യക്തത വേണം, അതിനുവേണ്ടി പറയുകയാണ്, ആവർത്തിക്കുകയാണ്. ആനന്ദമയൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞു. അടുത്ത സൂത്രം അത് തന്നെ പറയുന്നു. വികാര ശബ്ദാത് ന വിധി ചേത് ന പ്രാചര്യ. ആനന്ദമയം എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ വ്യാകരണ നിയമം അനുസരിച്ചും ആനന്ദമയൻ പരമാത്മാവാണ് എന്ന് പറയുന്നു. വികാര ശബ്ദ, പക്ഷേ ആനന്ദ ശബ്ദത്തിൽ നിന്ന് വ്യാകരണം അനുസരിച്ച് പാണിനിയം അനുസരിച്ച് മയട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യയം വന്നിട്ടാണ്. മയട്ട് എന്ന് പറയുന്നതിന് ടകാരം പോയിട്ട് ശേഷിക്കുന്നതാണ് മയ. അതാണ് ആനന്ദമയ, അന്നമയ, പ്രാണമയ, വിജ്ഞാനമയ. മയട്വാ ഏതയോർ ഭാഷായാം അപക്ഷ്യ അച്ഛാദനയോഹോ പാണിനി പറയും. അവിടെ മുതലാണ് ഈ പ്രത്യയം വിധിക്കുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും നമ്മളെപ്പോലെയല്ല. ചിലരെങ്കിലും ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഭാഷാപരമായ കാര്യങ്ങളും കുറിച്ചൊക്കെ കൂടുതൽ ബോധമുള്ളവരായിരിക്കും. അവരാണിത് ചോദിക്കുന്നത്. ഇത് എന്തുകൊണ്ട് വികാരാർത്ഥത്തിലായിക്കൂട? അങ്ങനെയാകാമല്ലോ. പറയുന്നുവല്ല ഇത് വികാരാർത്ഥത്തിലല്ല, പ്രാചുര്യാർത്ഥത്തിലാണ്. അവിടെ തന്നെ പാണിനി പറയുന്നുണ്ട് തത് പ്രകൃതവചനേ മയട്ട്. ബ്രഹ്മസൂത്രത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വരും, മീമാംസയും വ്യാകരണവും തർക്കവും എല്ലാം വരും. അത് സഹിച്ചേ പറ്റൂ. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ കുറച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ മയട്ട് അല്ലെങ്കിൽ മയ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്, വികാരാർത്ഥവും പ്രാചുര്യാർത്ഥവും. ഇവിടെ ഒരു കൂട്ടർ പറയുന്നത് വികാരാർത്ഥത്തെ എടുക്കണം, അതിനെ നിഷേധിച്ചുകൊണ്ട് പരമാത്മപക്ഷക്കാർ പറയുന്നുണ്ട് ഇതിനെ പ്രാചുര്യാർത്ഥത്തിലെടുക്കണം. അപ്പോൾ ആനന്ദമയ ശബ്ദത്തിന് ആനന്ദപ്രചരൻ, ആനന്ദപ്രാചുര്യമുള്ള, ആനന്ദത്തിൻ്റെ ധാരാളിത്വമുള്ള എന്ന് പറയും. അതാരാണോ ജീവനല്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം ആനന്ദമുണ്ട്, ദുഃഖമുണ്ട്. ആനന്ദത്തിൻ്റെ ആ ധാരാളിത്വം അതില്ല. അപ്പോൾ അത് പരമാത്മാവാണ് എന്നാണ്. അതുകൊണ്ട് വികാരശബ്ദാത്, വികാരശബ്ദം ഉപയോഗിച്ചിരിക്കുന്നുണ്ട് മയ എന്ന് പറയുന്ന ശബ്ദം. നാ ഇത് പരമാത്മാവല്ല ആനന്ദമയൻ ഇത് ചെയ്തെന്നാണെങ്കിൽ അടുത്തു പറയുന്നതാണ് സിദ്ധാന്തം. നാ പ്രാചുര്യ, ഇത് വികാരാർത്ഥമല്ല പ്രാചുര്യാർത്ഥമാണ്. ആനന്ദമയൻ എന്നുവെച്ചാൽ ആനന്ദം ധാരാളമായിട്ടുള്ളവർ. അതിനായി ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രുതിക്കനുസരിച്ച് പറയും നിരതിശയമായ ആനന്ദമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ ഇത് പരമാത്മാവ് എന്നെടുക്കണം. നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവൻ. അത്രമാത്രം ആനന്ദം തൻ്റെ കയ്യിലുണ്ട്, തൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ട്. അത് ജീവന്മാർക്ക് കൊടുക്കുന്നു, അങ്ങനെ ജീവന്മാരെ ആനന്ദിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. നിങ്ങളുടെ പരമാത്മാവാണ് എന്നെടുക്കണമെന്നാണ്. അത്രാഹ ന ആനന്ദമയ പര ആത്മാ ഭവിതും അർഹതി പൂർവപക്ഷം. ആനന്ദമയൻ പരമാത്മാവ് ആകത്തില്ല. അകസ്മാത് എന്തുകൊണ്ട്? വികാര ശബ്ദ, വികാര അർത്ഥത്തിലുള്ള മയ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. പ്രകൃതി വചനാ അയം അന്യഹ ശബ്ദോ വികാരവചന സമധിഗത ആനന്ദമയരി മയടോ വികാരാർത്ഥത്വം. ആനന്ദമയ എന്ന് പറയുന്നിടത്ത് മയ പ്രത്യയം വികാരാർത്ഥത്തിലാണ്, അത് പ്രാചുര്യാർത്ഥത്തിലുള്ള പ്രകൃതിവചനമല്ല, അത് പ്രാചുര്യാർത്ഥത്തെയാണ് പ്രകൃതിവചനം എന്ന് പറയുന്നത്. അതൊക്കെ വ്യക്തമായി ധരിക്കണമെങ്കിൽ വ്യാകരണത്തിൻ്റെ പാണിനിയുമെല്ലാം മനസ്സിലാക്കിയാൽ അതിൻ്റെ സാങ്കേതികത്വമൊക്കെ വ്യക്തമാകും. നമ്മളിപ്പോൾ സാമാന്യമായി മനസ്സിലാക്കുക പ്രകൃതിവചനം എന്ന് പറയുമ്പോൾ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാചുര്യാർത്ഥത്തെയാണ്. വികാരമല്ല, ആനന്ദത്തിൻ്റെ വികാരം എന്നുള്ള അർത്ഥമല്ല പ്രകൃതിവചന. അതായത് അന്യ ശബ്ദവും വികാരവചന എന്ന് പറയുന്നു. പറയുന്നു അയോമയഹ, അയസ്സിന്റെ വികാരം. അയസ് എന്ന് പറയുന്ന ഇരുമ്പ്, ഇരുമ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു ആണി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പറയും അയോമയം. എന്നുവെച്ചാൽ അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ്, ആണിയാണ് എന്ന് പറയുന്നു. അല്ലെ ആണ് വികാരവചന സമ്മതിക്കത. ആനന്ദമയേരി മയടഹ വികാരാർത്ഥത്വ. ആനന്ദമയ എന്ന് പറയുന്നത് അവിടെ വികാരാർത്ഥത്തിലാണ്. തസ്മാത് അന്നമയാദി ശബ്ദവും വികാര വിഷയവ ആനന്ദമയ ശബ്ദം ഇത് ചെയ്തു. അതുകൊണ്ട് അന്നമയം എന്ന് പറയുന്നത് എന്താണ്? അവിടെ വികാരാർത്ഥമാണ്, അന്നവികാരം. സ്ഥൂല ശരീരമാണല്ലോ അന്നമയം, കഴിക്കുന്ന അന്നം. അന്നത്തിൻ്റെ വികാരമാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഭക്ഷിച്ച ആ അന്ന വികാരമായ ശുക്ലശോണിതങ്ങളുടെ സംയോഗത്തിൽ നിന്നുണ്ടായ വികാരം ആണ് ഈ ശരീരം. ആ ശരീരത്തിൽ നിന്ന് പുഷ്ടി പ്രാപിച്ചാണ് ഈ കാണുന്ന സ്ഥൂല ശരീരം. അത് താൻ കഴിക്കുന്ന അന്നത്തിൻ്റെ വികാരത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതെല്ലാം അന്നമയം എന്ന് പറയുന്നതിൻ്റെ താല്പര്യമാണ്, അതെല്ലാം വികാരാർത്ഥമാണ്. അതുദ്ദേശിച്ചാണ് പറയുന്നത്. അന്നമയം എന്ന് പറഞ്ഞാൽ വികാരം എന്ന് മനസ്സിലാക്കാമല്ലോ, അന്നവികാരം. മനോമയം മനസ്സിൻ്റെ വികാരമാണല്ലോ. അതുപോലെ ആനന്ദമയം എന്ന് പറഞ്ഞാലും വികാരാർത്ഥമാണ്. തസ് അന്നമയാദി ശബ്ദവും വികാര വിഷയ ഏവ ആനന്ദമയ ശബ്ദ ഇതി ചെയ്ത അത് ശരിയുണ്ട്. പ്രാചുര്യർത്ഥേബി മയടഹ സ്മരണ. പ്രാചുര്യർത്ഥത്തിനും മയട്ടിനെ സ്മരണ, സ്മൃതി എന്ന് വെച്ചാൽ പാണിനീയ സ്മൃതി. പാണിനീയ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു പ്രാചുര്യാർത്ഥമുണ്ട്, ആധിക്യാർത്ഥം. എങ്ങനെ? തത് പ്രകൃതവചനെ മയട്ട സൂത്രം തന്നെ പറയുന്നു പാണിനീയം. അഞ്ചാം അധ്യായത്തിലെ നാലാം പാദത്തിലെ 21-ാമത്തെ സൂത്രം പാണിനി പറയുന്നു തത് പ്രകൃതവചനെ മയട്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതി പ്രചുരതായാം അഭി മയട്ട് സ്മരിയതെ. പ്രാചുര്യാർത്ഥത്തിൽ അവിടെ മയ എന്ന് പറയുന്ന പ്രത്യയം തേ ഉപദേശിച്ചിരിക്കുന്നു. യഥാ അന്നമയോ യജ്ഞ. അന്നമയോ എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞ അന്നമയോ യജ്ഞ അപൂപമയ പർവ എന്നെല്ലാം പറയും. ഒരു യജ്ഞത്തിന് തന്നെ പറയുകയാണ് അന്നമയോ എന്ന് പറഞ്ഞാൽ യജ്ഞം തന്നെയാണ്. എന്തുകൊണ്ടാണ്? ആ യജ്ഞത്തിൽ അന്നം ധാരാളമായി ഉപയോഗിക്കുന്നു. ധാരാളം അന്നത്തെ ഉപയോഗിക്കുന്നതുകൊണ്ട് യജ്ഞത്തിനെ തന്നെ പറയുകയാണ് അന്നമയം എന്ന് പറയുന്നു. അവിടെ അന്നശബ്ദത്തിൽ നിന്നാണ് മയ എന്ന് പറയുന്നത് പ്രത്യേകം. വാസ്തവത്തിലൂടെ അന്നമെന്ന് പറയുന്നതുകൊണ്ട് ഭക്ഷണത്തെയല്ല ഉദ്ദേശിക്കുന്നത്, അന്നം എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന യജ്ഞത്തെ തന്നെ. എന്തുകൊണ്ട് അന്നം എന്നുള്ളതുകൊണ്ട് യജ്ഞത്തെ ഉദ്ദേശിക്കുന്നു? കാരണം ആ യജ്ഞം അന്നപ്രധാനമാണ്. അതുകൊണ്ട് അന്നശബ്ദം കൊണ്ട് തന്നെ അന്നപ്രധാനമായ യജ്ഞത്തെ വിവക്ഷിച്ചിട്ട് അതിൽ നിന്ന് മയപ്രത്യം വന്ന് അന്നമയം എന്ന് പറയുമ്പോൾ യജ്ഞം എന്നുള്ള അർത്ഥം കിട്ടുന്നു. അതാണ് തത് പ്രകൃതവചനെ മയട്ട് എന്ന് പറയുന്ന സൂത്രത്തിന്റെ താല്പര്യം. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അന്നമയം എന്ന് ഈ ശരീരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ മയശബ്ദത്തിന്റെ അർത്ഥം വികാരം, അന്നവികാരം ആണ്. മുമ്പ് ഞാൻ വിശദീകരിച്ചു അന്നമയം എന്ന് യജ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മയശബ്ദത്തിന്റെ അർത്ഥം പ്രാചുര്യം, ആധിക്യം. ശബ്ദം ഒന്ന് തന്നെയാണ് രണ്ടിടത്തും. ശരീരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നമയം, യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നമയം. ഒരിടത്ത് അന്നത്തിന്റെ വികാരം, മറ്റിടത്ത് അന്നപ്രധാനമായിട്ടുള്ളത് അന്നത്തിന് ധാരാളിത്തമുള്ള അന്നം വളരെയധികം ഉപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥം വന്നു. ഭാഷയിൽ വരുന്ന വ്യത്യാസം അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ചർച്ച ആവശ്യമായി വരുന്നത്. ശ്രുതിയിൽ നിന്നും തത്വത്തെ ബോധിച്ചുകൊണ്ടോ എന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെയുള്ള ശബ്ദപ്രയോഗങ്ങൾ നിലനിൽക്കെ എങ്ങനെ ശ്രുതിയിൽ നിന്ന് അതിൻ്റെ പരമമായ താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റും? കാരണം ഒരേ ശബ്ദം തന്നെ നാനാർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിചാരം ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ വിചാരം ചെയ്യുന്നത് ശ്രുതിയുടെ നിയമങ്ങളനുസരിച്ച് ലിംഗം, പ്രകരണം, സ്ഥാനം തുടങ്ങിയ നിയമങ്ങളുണ്ട്. ശബ്ദത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നത് അത് സാങ്കേതികമായ നിയമങ്ങളാണ്. ശ്രുതിലിംഗസ്ഥാന പ്രകരണം എന്നെല്ലാം പറയുന്നു. അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ഉറക്കം വരികയാണ്. അത് കൂടും, കൂടുതൽ ഉറങ്ങിപ്പോകും. അപ്പം അതിലേക്ക് നമ്മൾ കടന്നിട്ട് കാര്യമില്ല. അതുമായിട്ട് പരിചയമുള്ളവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു. അതിന് പരിചയം വരണമെങ്കിൽ അതിന് കുറച്ച് പണിയെടുക്കണം. വേറെ പണികളൊന്നും ചെയ്താൽ ശരിയാവില്ല. അതിൻ്റെതായ പണി തന്നെ ചെയ്യണം. ഇവിടെ വേറെ പല പണിയും ചെയ്തിട്ടാണ് ഈ പണിക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ വരും. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം എളുപ്പത്തിൽ എന്താണ് അന്നമയം എന്ന് പറയുന്ന ഒരേ ഒരു ശബ്ദം ശരീരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നവികാരമെന്നും യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്നം ധാരാളമുള്ളത് യജ്ഞം എന്നുള്ള അർത്ഥവും വന്നു. ഒരേ മയ എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ് ഈ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെ ആനന്ദമയം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം വരത്തില്ല. ആനന്ദത്തിൻ്റെ വികാരമൊന്നും ആനന്ദത്തിൻ്റെ പ്രാചുര്യമൊന്നും രണ്ടർത്ഥം വരത്തില്ല. ആനന്ദമയം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരർത്ഥമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇവിടെ തത്പ്രകൃത വചനമായിട്ടെന്നുള്ള പാണിനിയുടെ അനുശാസനം അനുസരിച്ച് ഇവിടെ ആനന്ദ പ്രാചുര്യം ആനന്ദപ്രധാനനായിരിക്കുന്ന ഈശ്വരൻ എന്നുള്ള അർത്ഥത്തെ എടുത്താൽ മതി. ഇത് അന്നപ്രചുര ഉച്ചതേ അന്നപ്രചുരൻ അന്നപ്രാചുര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ യജ്ഞത്തിൽ. ഏവം ആനന്ദപ്രചുരം ബ്രഹ്മ ആനന്ദമയ ഉച്ചതേ. ഈശ്വരൻ ആനന്ദസ്വരൂപനൻ. അതല്ലേ ഈശ്വരനെ ധ്യാനിക്കുന്നവന് ആനന്ദത്തെ കൊടുക്കുന്നത്. പറഞ്ഞല്ലോ ആനന്ദയാതി, അവൻ ജീവനെ ആനന്ദിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞല്ലേ. ആനന്ദപ്രചുരത്വഞ്ച ബ്രഹ്മണോ മനുഷ്യത്വാദാരഭ്യ ഉത്തരസ്മിൻ ഉത്തരസ്മിൻ സ്ഥാനെ ശതഗുണ ആനന്ദ ഇത്യുക്ത്വ ബ്രഹ്മാനന്ദസ്യ നിരുദ്ദേശയത്വ അവധാരണ. അവിടെ തൈത്തിരിയത്തിൽ നമ്മൾ വിശദമായി ഇത് ചർച്ച ചെയ്തതാണ്. സാധു യുവാവിൻ്റെ ആനന്ദത്തിൽ തുടങ്ങി അങ്ങനെ ദേവന്മാർ പിതൃക്കൾ അങ്ങനെ പോയി എന്താണ് നൂറിരട്ടി നൂറിരട്ടി എന്ന് പറഞ്ഞ ഒടുവിൽ അത് നിരതിശയമായ ആനന്ദം എന്നവിടെ പറഞ്ഞു. അപ്പോൾ അത് ആനന്ദ പരമാത്മാവ് ആനന്ദസ്വരൂപനാണ്. മനുഷ്യത്വ അതാരഭ്യ ഉത്തരസ്മിൻ ഉത്തരസ്മിൻ സ്ഥാനെ ശതഗുണ ആനന്ദ ഇത്യുക്ത്വ ബ്രഹ്മാനന്ദസ്യ നിരതിശയത്വ അവധാരണ. അവിടെ നിരതിശയമായ ആനന്ദം ബ്രഹ്മാനന്ദം എന്നിവിടെ പറഞ്ഞു. തസ്മാത് പ്രാചുര്യാർത്ഥ്യമായിട്ട്. അതുകൊണ്ട് ആനന്ദ പ്രാചുര്യത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വികാരശബ്ദ മയ എന്നുള്ള പ്രത്യേകം വികാരാർത്ഥത്തിൽ ആയതുകൊണ്ട് ആനന്ദമയൻ എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ വികാരം എന്ന് പറയുമ്പോൾ ജീവൻ എന്നാണെങ്കിൽ നാ ഇത് പരമാത്മാവല്ല ജീവനാണെന്നാണെങ്കിൽ ന ഇത് ചെയ്തെന്നാണെങ്കിൽ അല്ല ന പ്രാചുര്യ. ഇവിടെ വികാരാർത്ഥമല്ല പ്രചുര അർത്ഥത്തിൽ. അതുകൊണ്ട് ഇത് പരമാത്മാവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ആ അർത്ഥത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. തത് ഹേതു വ്യപദേശാത് ച ഇതശ്ശ പ്രാചുര്യാർത്ഥ്യമായിട്ട് ഇനി പറയാൻ പോകുന്ന യുക്തി കൊണ്ടും ഇവിടെ ആനന്ദമയൻ എന്ന് പറയുന്ന ആനന്ദപ്രചുരൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മയട്ട് എന്ന് പറയുന്ന പ്രത്യയം പ്രാചുര്യ അർത്ഥത്തിലാണ്. യസ്മാത് ആനന്ദഹേതുത്വം ബ്രഹ്മണോ വ്യതിശതി ശ്രുതി. എന്തുകൊണ്ട് ആനന്ദത്തിന് ഹേതുവാണ് പരമാത്മാവ് എന്നുള്ള കാര്യം ശ്രുതി തന്നെ ബോധിപ്പിക്കുന്നു. യേശ ആനന്ദയാതി ഇതി ആനന്ദയതി, ഇവൻ അന്യനെ ആനന്ദിപ്പിക്കുന്നു. അത് മുമ്പ് പറഞ്ഞു. എന്താണ്? ആരാണോ നിഷ്ഠയോടുകൂടി ആ പരമാത്മാവിനെ ധ്യാനിക്കുന്നത്, അവന് ആ പരമാത്മാവ് തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ നൽകുന്നു. അതാണ് ആനന്ദയാതി ആനന്ദയതി. ഉപാസകന് ആനന്ദപ്രാപ്തി ഉണ്ടാകുന്നു. അതല്ലേ ഉപാസകന്മാർ പറയുന്നു, ഞാനിങ്ങനെ ഉപാസിക്കാനിരുന്നു, അപ്പോൾ മൂർധാവിൽ നിന്ന് ആനന്ദം ഇങ്ങനെ താഴോട്ടൊഴുകി, ശരീരം മുഴുവൻ ആനന്ദത്തിൽ മുഴുകി. ഇത് കൂടുതലും പറയുന്നത് ഉപാസിക്കാത്തവരാണ്, കേട്ട് പറയുന്നതാണ്. എന്നാൽ ഉപാസനയുടെ ഫലമായി ഇതിനെ തന്നെ ശാസ്ത്രങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് കേട്ട് ഉപാസിക്കാത്തവരും പറയുന്നുണ്ട്. ഇത്ര സമയം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ആനന്ദിക്കുകയായിരുന്നു. എന്തായിരുന്നു ആനന്ദത്തിൻ്റെ, എങ്ങനെ ആനന്ദമെന്ന്? ഞാൻ ധ്യാനിക്കുകയായിരുന്നു. ധ്യാനം കൊണ്ടെന്നുണ്ടായി ആനന്ദമുണ്ടായി. എങ്ങനെയായിരുന്നു ആനന്ദം? ആനന്ദത്തെ വർണ്ണിക്കാൻ പറ്റത്തില്ല, വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആനന്ദത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി, ഇത്രമാത്രമേ പറയാൻ പറ്റൂ. ഇതൊക്കെ സ്വാമി ഭക്തന്മാരോട് പറയുകയാണ്. സ്വാമി അതുവരെ ഉറക്കത്തിലായിരുന്നു. എന്നുവെച്ചാൽ ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറയുന്നു, അത് സത്യമാണല്ലോ. എന്തുകൊണ്ട്? ആനന്ദയതി, ഈശ്വരൻ ആനന്ദിപ്പിക്കുന്നു, ഉപാസിക്കുന്നുവനെ. യോഹി അന്യാൻ ആനന്ദയതി സ പ്രചുര ആനന്ദയതി പ്രസിദ്ധം ഭവതി. ഏതൊരുവനാണോ അന്യനെ ആനന്ദിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഈശ്വരൻ. സപ്രചുരാനന്ദ, അവൻ ആനന്ദഘനനാണ്, ആനന്ദധനനാണ്, ആനന്ദമാകുന്ന ധനത്തോടുകൂടിയവനാണ്. ഇത് പ്രസിദ്ധം ഭവതി യഥാ ലോകയോ അന്യേഷാം ധനികത്വം ആപാദയതി സപ്രചുരധന. ഇത് ഗമ്യത, ഒരു വലിയ പ്രഭു അയാളുടെ ധനത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നു. ധനമുള്ളവനെ കൊടുക്കാൻ പറ്റും, ധനമുള്ളവനെ ദാനം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു, യോ ലോകേ അന്വേഷം ധനികത്വം ആപാദയത്, ആരാണോ മറ്റുള്ളവരെ ധനികരാക്കുന്നത് സപ്രചുരധന, അവൻ ധനമുള്ളവനാണ്. പണക്കാരന് മറ്റുള്ളവനെ പണക്കാരനാക്കാൻ കഴിയും. തദ്വത് അതുപോലെ. അതുകൊണ്ട് ഈശ്വരൻ ആനന്ദത്തെ നൽകുന്നുവെങ്കിൽ ഈശ്വരൻ ആനന്ദസ്വരൂപനാണ്. തസ്മാത് പ്രാചുര്യർത്ഥേബി മയഡഹ സംഭവാത്. അതുകൊണ്ട് വികാരാർത്ഥത്തിൽ മാത്രമല്ല പ്രാചുര്യർത്ഥത്തിലും ഈ പ്രത്യയം വിധിച്ചിരിക്കുന്നു. ആനന്ദമയ പര ഏവ ആത്മാ. അതുകൊണ്ട് ഇവിടെ ആനന്ദമയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവാണ്. ഇവ ഈ മൂന്ന് സൂത്രത്തിലും വന്നിട്ടുള്ള ഒരു പോരായ്മ എന്താണ്? സിദ്ധാന്തമനുസരിച്ച് ഇതിന് വരുന്ന ഒരു പോരായ്മ, ഈ മൂന്ന് സൂത്രങ്ങളും ചർച്ച ചെയ്യുന്നത് ആനന്ദമയ എന്ന് പറയുന്ന ആ പദത്തിനെ ആശ്രയിച്ചിട്ടാണ്. സിദ്ധാന്തമനുസരിച്ച് അത് പോരാ. ഈ സൂത്രങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് ആത്മാ ആനന്ദ ആത്മാ എന്ന കഴിഞ്ഞു വരുന്ന ആ വാക്യത്തെ ആശ്രയിച്ചിട്ടായിരിക്കും. എന്നാൽ മാത്രമേ നിർഗുണമായ ജ്ഞേയമായ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അവിടെ എത്തിച്ചേരുന്നില്ല. അതാണ് ഈ വ്യാഖ്യാനങ്ങളിൽ വരുന്ന ഒരു പോരായ്മ. എന്നാൽ പരമാത്മാവാണ് ആനന്ദമയൻ എന്ന് പറയുന്നുണ്ട്. പരമാത്മാവിനെ തന്നെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പരമാത്മാവ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരമാത്മാവിൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ ബോധിക്കണം. ശ്രോതാവിൻ്റെ ഉള്ളിൽ ആ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം പ്രകാശിക്കും. അതിന് ഈ വ്യാഖ്യാനം പോരെന്നാണ്. പരമാത്മാവ് ആനന്ദമുള്ളവനാണെന്നോ പരമാത്മാവ് ആനന്ദത്തെ മറ്റുള്ളവന് കൊടുക്കുന്നുവെന്നൊന്നും വ്യാഖ്യാനിച്ചുകൊണ്ടായില്ല. അതുകൊണ്ട് പരമാർത്ഥബോധം ഉണ്ടാകത്തില്ല. അത് ഈ ഇതിൻ്റെ പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ വായിക്കുമ്പോൾ ഇത് പൂർവപക്ഷമാണോ സിദ്ധാന്തമാണോ എന്നൊക്കെ സംശയമുണ്ടാകും. പരമാത്മാവെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് പൂർവപക്ഷമാകും? പരമാത്മാവെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതല്ലെങ്കിൽ പിന്നെ സിദ്ധാന്തമാകുന്നത്? രണ്ടിനെയും വ്യത്യാസപ്പെടുത്തുന്ന എന്താണ്, ഏത് ഘടകമാണ്? അത് എപ്പോഴും മനസ്സിരിക്കണം. ഉപാസ്യം ജേയം എന്ന് പറയുന്ന ഈ രണ്ട് ഘടകങ്ങളാണ് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത്. അടുത്തു വരുന്നത് നാലാമത്തെ മന്ത്രം, മാന്ത്ര വർണ്ണികമേവച്ച ഗീയതേ. വീണ്ടും അത് തന്നെ പറയുന്നു. എന്താണ്? ഇതശ്ചാനന്ദമയ പര ഏവ ആത്മാ. ഇവിടുത്തെ ആനന്ദമയൻ പരമാത്മാവ് തന്നെയാണ്. വീണ്ടും അതിനെ തന്നെ ഉറപ്പിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പൂർവപക്ഷത്തെ തന്നെ ഉറപ്പിക്കുകയാണ്. മനസ്സിൽ ആവർത്തിച്ചു ആവർത്തിച്ചു ഇതാണ് ഇതാണ്. എന്തിനാ ഇത്രയും ഉറപ്പിക്കുന്നു പൂർവപക്ഷത്തെ? അതാണ് അന്ധകാരം എന്ന് പറയുന്നത്. നമ്മളതിനെ കൂരരുൾ, കുറ്റാ കുറ്റിട്ട് എന്നെല്ലാം പറയും. അതെത്ര കട്ടി പിടിച്ച ഇട്ടായാലും ശരി, പ്രകാശത്തിന് മുമ്പിൽ ഒന്നുമല്ല. അതുപോലെ പൂർവപക്ഷത്തെ എത്ര ഉറപ്പിച്ചാലും ശരി, എത്ര ദൃഢപ്പെടുത്തിയാലും ശരി, സിദ്ധാന്തത്തിൽ എന്താണ് അത് ഒന്നുമല്ലാതായിത്തീരും. വലിയ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതിനും എന്താണ് ഒരു മിന്നാമിനിന്റെ പ്രകാശം മതി. അപ്പൊ ആ സിദ്ധാന്തത്തിന്റെ ആ പ്രകാശം, അതിൻ്റെ മൂല്യത്തിൽ ഇരുളെന്ന് പറയുന്ന ഒന്നുമല്ലാതായിരിക്കും. അതുകൊണ്ട് ഇരുട്ടിനെ വർണ്ണിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, പ്രകാശത്തെ അവിടെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇരുട്ടിനെ കുറിച്ചുള്ള വർണ്ണനകൾ അല്ല, അവിടെ നിന്ന് പ്രകാശത്തിൽ എത്തിച്ചേരണം. വീണ്ടും അതിനെ തന്നെ വർണ്ണിക്കുന്നു, ഇതശ്ച ആനന്ദമയ പര ഏവ ആത്മാ. ആനന്ദമയൻ ആ പരമാത്മാവ് തന്നെയാണ്. യസ്മാത് ബ്രഹ്മവിദാപ്നോതി പര ഇത്യുപക്രമ്യ സത്യം ജ്ഞാനം ആനന്ദം ബ്രഹ്മ ഇത്യസ്മിൻ മന്ത്രേ യത് പ്രകൃതം ബ്രഹ്മ സത്യജ്ഞാന ആനന്ദ വിശേഷണ ഹി നിർദ്ധാരിതം യസ്മാകാശാതിക്രമേണ സ്ഥാവര ജംഗമാനി ഭൂതാനി അജായന്ത എച്ച ഭൂതാനി സൃഷ്ട്വാ താനി അനുപ്രവിശ്യ ഗുഹായാം അവസ്ഥിതം സർവാന്തരം യസ്യ വിജ്ഞാനായ അന്യോ അന്തര ആത്മ അന്യോ അന്തര ആത്മാ ഇതി പ്രക്രാന്തം തത് മന്ത്രവർണികമേവ ബ്രഹ്മ ഇഹ ഗീയതേ അന്യോ അന്തര ആത്മ ആനന്ദമയ. ഇതും തൈതരീയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ബ്രാഹ്മണ ഭാഗം, മറ്റൊന്ന് മന്ത്രഭാഗം. മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. രണ്ടിന് ശ്രുതിയായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭാഷകാരനും മറ്റും രണ്ടിനെ ശ്രുതിയായി സ്വീകരിച്ചിരിക്കുകയാണ്. ചിലർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആര്യസമാജികൾ എന്നൊരു കൂട്ടരുണ്ട്, അവർ ബ്രാഹ്മണ ഭാഗത്തെ വേദമായി സ്വീകരിക്കുന്നുണ്ട്. വേദവ്യാഖ്യാനം വേദമല്ലെന്ന് അവരുടെ പക്ഷം. അത് സാന്ദർഭികമായി ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഭാഷകാരൻ അങ്ങനെയല്ല സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഉപനിഷത്തൊന്നും വേദമല്ല, ശ്രുതിയല്ല എന്നൊക്കെ പറയുന്നു. അത് കേവലം വിവാദങ്ങളെ പടുത്തുയർത്താമെന്നുള്ളതേ ഉള്ളൂ, വലിയ കഴമ്പുള്ള കാര്യങ്ങളല്ല. ഭക്ഷ്യകാരൻ എന്താ പറയുന്നത്? ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. ശ്രൗതമായ ബോധം, ശ്രവണം. അപ്പൊ ഇതൊന്നും ബ്രാഹ്മണ ഭാഗമൊന്നും ശ്രുതി അല്ലെങ്കിൽ പിന്നെ എന്ത് ശ്രവണം? അപ്പൊ ഇവിടെ ഇത് രണ്ടും വരുന്നുണ്ട്, ഒന്ന് മന്ത്രഭാഗവും ബ്രാഹ്മണ ഭാഗവും. മന്ത്രബ്രാഹ്മണയോർ വേദ പഴയ ആൾക്കാർ പറയും മന്ത്രവും ബ്രാഹ്മണവും രണ്ടും ചേരുന്നതാണ് വേദം. അതിൽ മന്ത്രത്തിനെ വിശദീകരിക്കുന്നതാണ് ബ്രാഹ്മണഭാഗം എന്ന് പറയും. എന്ന് വെച്ചാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു ഭാഗത്ത് സംക്ഷിപ്തമായി പറഞ്ഞിട്ട് പിന്നെ അതിനങ്ങോട്ട് വിശദീകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. സാമാന്യ വ്യക്തി അനുസരിച്ച് ഇത് ബ്രാഹ്മണഭാഗമാണ്, അന്ന് പറഞ്ഞത് മന്ത്രഭാഗമാണ്. ഏതുപോലെ സൂത്രവും ഭാഷ്യവും പോലെ നമുക്ക് സൂത്രവും ഭാഷ്യവും കണ്ട തിരിച്ചറിയാമല്ലോ. സൂത്രത്തിന്റെ വിശദീകരണമാണ് ഭാഷ്യം. അതുപോലെ തന്നെ ഇവിടെ മന്ത്രത്തിന്റെ വിശദീകരണമാണ് ബ്രാഹ്മണം. ഇവിടെ രണ്ട് ശ്രുതിയാണ്, രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു മന്ത്ര വർണ്ണികം, മന്ത്രഭാഗത്തിൽ വർണ്ണിച്ചത് അതുതന്നെയാണ് ബ്രാഹ്മണഭാഗത്തിലും വർണ്ണിക്കുന്നത്. മന്ത്രഭാഗത്തിൽ വർണ്ണിച്ചത് എന്താണ്? പരമാത്മാവിനെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാന രൂപത്തിലുള്ള ബ്രാഹ്മണഭാഗത്തിലും പരമാത്മാവിനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇത് രണ്ടും തൈത്തിരീയത്തിലുള്ളതാണ്, ബൃഹദാരണ്യത്തിനും ഛാന്ദോഗ്യത്തിനും എല്ലാം പറയുന്നിടത്ത്. ഇത് രണ്ടും പല ഭാഗത്തും മാറി മാറി വന്നിട്ടുണ്ട്. ഇതാണ് മന്ത്രം, ഇതാണ് ബ്രാഹ്മണം എന്ന് പറയും. അത് ഇടകലർന്ന് വരും. ഇവിടെ ആദ്യം മന്ത്രഭാഗത്തെക്കുറിച്ച് പറയുന്നു. ഇത് ശാനന്ദമയ പരയവ മയസ്മാ ബ്രഹ്മവിതാപ്നോതി പരം തൈത്തിരീയത്തിൽ വരുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്തതാണ് ബ്രഹ്മവിത് പരത്തെ പ്രാപിക്കുന്നു. ഇത്യുപക്രമ്യ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതെല്ലാം മന്ത്രഭാഗമാണ്. ഇത്യസ്മിൻ മന്ത്രേ യത് പ്രകൃതം ബ്രഹ്മ. ഇവിടെ ഈ സന്ദർഭത്തിൽ ഏതൊരു ബ്രഹ്മത്തെയാണോ പരാമർശിച്ചത് ഇത് മന്ത്രഭാഗമാണ്. സത്യജ്ഞാനാനന്ദ വിശേഷണ ഈ നിർദ്ധാരിതം അവിടെ നിർണയിച്ചു ബ്രഹ്മത്തെ എങ്ങനെ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അവിടെ വിസ്തൃതമായ ചർച്ച നമ്മൾ നടത്തിയാണ് തൈത്തിരീയത്തിൽ. ഈ ഭാഗത്തിന് വളരെ ദീർഘ ഭാഷ്യം ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞ് നിർദ്ധാരിതം അവിടെ നിർണയം ചെയ്തു എന്താണ് ബ്രഹ്മം. യസ്മാത് ആകാശാതിക്രമേണ സ്ഥാവര ജഗമാനി ഭൂതാനി അജായന്ത. ഏതിൽ നിന്നാണോ ആകാശാതിക്രമത്തിൽ സ്ഥാവര ജംഗമാനി ഭൂതാനി അജായന്ത, സ്ഥാവര ജംഗമാദി ഭൂതങ്ങളെല്ലാം പ്രകടമായത്, ആകാശാദ് വായു വായുരഗ്നി അഗ്നിരാപഹ അപഹ പൃഥിവി എന്നെല്ലാം അവിടെ വിശദീകരിച്ചത്, എല്ലാം മന്ത്രഭാഗത്തിൽ വിശദീകരിച്ചു. യച്ച ഭൂതാനി തിഷ്ഠ താൻ അനുപ്രവിശ്യത്ത് സൃഷ്ടോ തദൈവ അനുപ്രാവശ്യത് എന്ന് പറഞ്ഞതുപോലെ ഏതൊരു തത്വമാണോ എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തത്, അനുപ്രവേശം നമ്മൾ വിശദീകരിച്ചതാണ്. ഗുഹായാം അവസ്ഥിതം ഹൃദയഗുഹയിൽ ഏതൊരുവനാണോ സ്ഥിതി ചെയ്യുന്നത്, സർവാന്തരം സർവവ്യാപിയായിരിക്കുന്നു സർവസൂക്ഷ്മമായിരിക്കുന്നു. ഹ്യസ്യ വിജ്ഞാനായ ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്ന് അന്യോ അന്തരാത്മാ അന്യോ അന്തരാത്മാ ഇതി പ്രക്രാന്തം. പിന്നീട് ഇതിനെ പരാമർശിച്ചത് ഇതിനേക്കാൾ അതിനേക്കാൾ സൂക്ഷ്മമാണോ അതിനേക്കാൾ സൂക്ഷ്മമാണെന്ന് അന്നമയൻ പ്രാണമയൻ മനോമയൻ വിജ്ഞാനമയൻ ഇതിനെല്ലാം പറഞ്ഞ് തള്ളി അതിസൂക്ഷ്മമായ തത്വത്തെ വിശദീകരിച്ച് തത് മാന്ത്രവർണികമേവ ബ്രഹ്മ. ആ ബ്രഹ്മതത്വം ആദ്യം മന്ത്രഭാഗത്ത് വിശദീകരിച്ചതായ ആ ബ്രഹ്മതത്വത്തെ തന്നെയാണ് ഇഹ എന്ന് വെച്ചാൽ ബ്രാഹ്മണഭാഗത്തിൽ ഗീയതയെ പറയുന്നു. ഇങ്ങനെ അന്യു അന്തരാത്മാ ആനന്ദമയഹ എന്ന് ബ്രാഹ്മണഭാഗത്തിൽ പറയുന്നു. ഇതാണ് മാന്ത്രവർണികമേവ മന്ത്രഭാഗത്തിൽ പറഞ്ഞ പരമാത്മാവിനെ തന്നെ ചീയതേ ബ്രാഹ്മണ ഭാഗത്തിൽ പറയുന്നു. അതുകൊണ്ട് അന്യോന്തരാത്മാനന്ദമയ എന്ന് പറയുന്നത് പരമാത്മാവാണ്. മന്ത്രബ്രാഹ്മണയോശ്ച ഏകാർത്ഥത്വ യുക്തം പറയുന്നു. മന്ത്രബ്രാഹ്മണങ്ങളുടെ താല്പര്യം ഒന്ന് തന്നെ. എന്തുകൊണ്ട്? മന്ത്രബ്രാഹ്മണയോർ വേദ ഏകാർത്ഥമാണത്. അവിരോധാദി തമ്മിൽ ഒരു വിരോധവുമില്ല. മന്ത്രം വേദമാണ്, ബ്രാഹ്മണം വേദമല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇത് തമ്മിൽ ഒരു വിരോധമില്ല. രണ്ടും ഒരർത്ഥമാണ് പറയുന്നത്. രണ്ടും ഒരേ ശ്രുതി തന്നെയാണ്. അന്യതാഹി പ്രകൃതഹാന അപ്രകൃത പ്രക്രിയ സ്യാതാം. അല്ലെങ്കിൽ പരസ്പര വിരുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താണ്? മന്ത്രഭാഗത്ത് പറഞ്ഞതിനെ ബ്രാഹ്മണ ഭാഗത്ത് വന്നപ്പോൾ തള്ളിക്കളഞ്ഞു, ബ്രാഹ്മണ ഭാഗത്ത് പുതിയ അർത്ഥത്തെ സ്വീകരിച്ചു എന്നെല്ലാം വരും. അതാണ് പ്രകൃതഹാനി അപ്രകൃത പ്രാപ്തി. അതാണ് പ്രകൃതഹാന അപ്രകൃത പ്രക്രിയ എന്ന് പറയുന്നത്. ഒരിടത്ത് പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞിട്ട് വേറെടുത്ത് പറയുമ്പോൾ, അതായത് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരിക്കൽ പറഞ്ഞതിനെ പിന്നെ മാറ്റി പറയുക, ഇന്നലെ ഒന്ന് പറയുക, നാളെ മറ്റൊന്ന് പറയുക. അത് നമ്മുടെ ലൗകികമായ വ്യവഹാരത്തിൽ അതൊക്കെ ചിലപ്പോൾ നടക്കാറുണ്ട്. ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് മാറ്റി പറയും, പറയേണ്ടി വരും. പക്ഷെ തത്വത്തിൽ അത് പറ്റില്ല. അത് വലിയ ദോഷമാണ്. എന്താണ് പ്രകൃതഹാന അപ്രകൃത പ്രക്രിയ? ഏതൊന്നിനെയാണോ മന്ത്രവർണ്ണത്തിൽ പരാമർശിച്ചത് ബ്രാഹ്മണ ഭാഗത്തിൽ അതിനെ തന്നെ ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ പ്രകൃതഹാനി വരും, മറ്റൊന്ന് ചർച്ച ചെയ്താൽ അപ്രകൃത പ്രക്രിയ വരും. എന്നുവെച്ചാൽ അന്നമയാദിഭ്യ ഇവ ആനന്ദമായത് അന്യോ അന്തര ആത്മാഭിധീയതയെ. ഇവിടെ അവസാനിക്കുന്ന എന്താണോ ആനന്ദ ആത്മാ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അതിനപ്പുറം വേറൊന്നിനെ പറയുന്നില്ല. മുമ്പ് അങ്ങനെയല്ല. അന്നമയനെ പറഞ്ഞിട്ട് പിന്നെ മനോമയനും പ്രാണമയനും വിജ്ഞാനമയനും എല്ലാം പറഞ്ഞു. ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതാണ് ആനന്ദമയാത അന്യോ അന്തര ആത്മാ ഇവിടെ പറയുന്നില്ല. ഏത് നിഷ്ഠയവച ശേഷ ഭാർഗവി വാരുണി ഭൃഗുവലിയിൽ പറയുന്നു. അതാണ് ഭൃഗുവിന് പറഞ്ഞുകൊടുത്തു, ഉപദേശിച്ചു. ആര്? വരുണൻ. വരുണൻ ഭൃഗുവിന് ഉപദേശിച്ചാണ് ഈ വിദ്യ എന്നവിടെ പറയുന്നുണ്ട്. ഏഷ ശേഷ തൈത്തിരിയത്തിൽ ഭാർഗവി വാരുണി വിദ്യ എന്നവിടെ പറയുന്നുണ്ട്. ഈ വിദ്യ ഏതനിഷ്ഠയോ പരമാത്മനിഷ്ഠയാണ്. പരമാത്മാവിനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. തസ്മാത് ആനന്ദമയ പര ഏവാത്മാ. ആനന്ദമയൻ പരമാത്മാവ് തന്നെയാണ്. ഇവിടെ വേറെ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ട. എന്നിങ്ങനെ ഈ നാല് സൂത്രങ്ങളിലും ആനന്ദമയൻ പരമാത്മാവാണ് എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ്. ഇവിടെ നൈത്തര അനുപത്തെ എന്ന് പറയുമ്പം അതല്പം മാറ്റി ചർച്ച ചെയ്യുന്നു. മറ്റൊന്നല്ല എന്ന് പറയുന്നു. മറ്റിടത്ത് അങ്ങനെയല്ല, ഇന്നതാണെന്ന് പറഞ്ഞു. അടുത്ത് പറയുമ്പോൾ മറ്റൊന്നല്ല എന്നുള്ള രീതിയിൽ അതിനെ അല്പം വ്യത്യാസപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നു. എന്നാലും ഇവിടെയെല്ലാം പറയുന്ന ആനന്ദമയൻ പരമാത്മാവാണ്. ആനന്ദമയ വാക്യത്തെ എടുത്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്.